എന്നങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇന്നങ്ങനെ പറയുന്ന എന്തെന്ന് വെച്ചാൽ അതൊക്കെ ഇന്നത്തെ രാഷ്ട്രീയം. അത് ഇത് ഗീത ഒരു മതഗ്രന്ഥമായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും അതായത് വെള്ളക്കാരും കൂടെ വന്നതിന് ശേഷം അത് മതഗ്രന്ഥമായി. അതിനു മുമ്പ് വരെ അത് കേവലം വർണ്ണവ്യവസ്ഥയുടെ രീതിയിൽ ആവർത്തിച്ച് പറയുന്നതും ഇതിലെല്ലാം പറയുന്നതും വർണ്ണ വ്യവസ്ഥ അതായത് ജാതി വ്യവസ്ഥ അത് നിലനിർത്തണം. അത് നിലനിർത്തിയാലേ മോക്ഷം വരെ കിട്ടുമെന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ജാതി വ്യവസ്ഥ നിലനിന്നില്ലെങ്കിൽ മോക്ഷം വരെ കിട്ടത്തില്ല ശങ്കരാചാര്യ ഭാഷ്യത്തിൽ പറയും. അത് വേറൊന്നും അത് പുതിയ വ്യവസ്ഥകൾ ഇങ്ങനെ വരുമല്ലോ സമൂഹത്തിൽ അതൊക്കെ വരും. പുതിയ വ്യവസ്ഥകൾ വരും സമൂഹത്തിൽ. മനുഷ്യൻ പുതിയത് പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരുടെ മതം ഗ്രന്ഥം എന്താണ്? അല്ല, ഈ മതവിശ്വാസികൾ പറയുന്ന എന്താണ്? മതവിശ്വാസികൾ, ഒരു മതവിശ്വാസികളും അവരവരുടെ മതഗ്രന്ഥത്തെ വിമർശിക്കില്ലല്ലോ. അതവർക്ക് സാധിക്കുന്ന കാര്യമില്ല, അവരുടെ നിലപാടതാണ്. മറ്റു മതങ്ങളെ അവർ വിമർശിക്കും, കാരണം ലാ ഇലാഹ ഇല്ലല്ല, അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ലെന്നാണ് പറയുന്നത്. അപ്പം മറ്റ് ദൈവങ്ങളില്ലാന്ന് അവർക്ക് സമർത്ഥിക്കണം, അതുകൊണ്ട് അവരതിനെയൊക്കെ വിമർശിക്കും. അത് പല കാര്യങ്ങളും അവർക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റിയാൽ പിന്നെ അതില്ലാതായി പോകും. കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകുമെന്ന് പറയും പോലെ ആയി പോകും, പുതുക്കാൻ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെ പുതുക്കാൻ പറ്റത്തില്ല, പ്രയാസമാണ്. എന്നാലും അവർ കുറേയൊക്കെ വളരെ കഷ്ടിപുഷ്ടിയൊക്കെ അവരെന്ത് ചെയ്യുന്നു. അതാണിപ്പോൾ ഇവിടെ തന്നെ ഇപ്പം ഗീത ഒറിജിനൽ എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത്. പക്ഷെ അതീ കാലത്തിന് പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആൾക്കാർ അതിനെ പുതിയ രീതി വ്യാഖ്യാനിക്കുകയാണ്. എന്താണ്? ജന്മം കൊണ്ടല്ല ജാതി, കർമ്മം കൊണ്ടാണ് ജാതി. അത് വ്യാഖ്യാനമാണ്. പക്ഷെ ഗീതയിലെ ഒറിജിനൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന എന്താണ്? ജന്മം കൊണ്ടാണ് ജാതി എന്ന് പറയുന്നത്, അല്ല കർമ്മ ഒന്നും കൊണ്ടല്ല അവിടെ ജാതി പറയുന്നു. പക്ഷെ നമ്മളിന്ന് വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്കിതിനൊന്ന് പരിഷ്കരിച്ച് ഇന്നത്തെ ആൾക്കാർക്ക് സ്വീകാര്യമാക്കണം. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹം അതിനെ തിരസ്കരിക്കും. അപ്പം നമുക്കിതിനോടൊരു പ്രതിബദ്ധതയുണ്ട്, ഇതൊക്കെ നിലനിർത്തണം, ഇതിന് നന്മകളുണ്ട്, അതുകൊണ്ട് ഇത് നിലനിർത്തണമെന്നുള്ള നമ്മുടെ ഒരു തോന്നൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ജന്മം കൊണ്ടുള്ള ജാതി എന്ന് അത് എഴുതിയിരുന്നാലും അത് നമ്മൾ പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കുകയാണ്. ജന്മം കൊണ്ടല്ല, പിന്നെ എങ്ങനെയാണ്? കർമ്മം കൊണ്ടാണ്. അതാണ് പരിഷ്കരണം. അത് പരിഷ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒറിജിനൽ ഗീത എന്ന് പറയുന്നത് അല്ലാതായിത്തീരും. ഒറിജിനൽ ഗീത എവിടെ പോയി? അതില്ല ഇന്ന്. പിന്നെ എന്താണ്? പരിഷ്കരിച്ചതേ ഉള്ളൂ. ഈ പരിഷ്കരിക്കുന്ന എന്തെന്ന് വെച്ചാൽ നമുക്ക് അതിനോടുള്ള ഒരു പ്രതിബദ്ധത, അത് നന്മയുള്ളതാണ്, അല്ല തള്ളിക്കളയാൻ പാടില്ല. നമ്മുടെ പൂർവികന്മാർ എഴുതിയതാണ്, നമ്മുടെ പൂർവിക സംസ്കാരമാണ്, ആർഷ സംസ്കാരമാണ്. അപ്പം അതിനെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു? അതിനെ മറിച്ച് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഇന്നത്തെ കാലത്തിന് അതിനെ സ്വീകാര്യമാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ. അത് ആണ് ഇതിനാണ് മതപരിഷ്കരണമെന്ന് പറയുന്നത്. അത് മതപരിഷ്കരണമാണ് ഈ നടക്കുന്നത്. ഇതുപോലെ എല്ലാ മതക്കാരും അവരുടെ ആചാരങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യും. വിട്ടുവീഴ്ചകൾ ചെയ്ത് കാലത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവരും. എന്താ അതിന്റെ വ്യത്യാസം? ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? പ്രശ്നം ഉണ്ടായിരുന്നു എന്നല്ല ഇപ്പൊ ഉണ്ടെന്ന് പറയാൻ പറ്റും. പ്രശ്നം ഒരു കഥയില് ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റും. അതെന്താ തെറ്റ്? അങ്ങനെ അത് പറയാൻ പറ്റും. കഥ പറയുമ്പോഴേ പണ്ട് ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റും. ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഭാഷയുടെ പ്രശ്നമാണ്. അങ്ങനെ അത് പറയാൻ പറ്റും. അങ്ങനെ പറയുന്നതാണ് അതിന്റെ ശരി. അല്ല, ഉണ്ടെന്നങ്ങനെ പറയും, ഭൂതകാലത്തിലേ പറയാൻ പറ്റും. ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇപ്പൊ വേണം. അങ്ങനെ അത് പറയാൻ പറ്റും. കഥകൾ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും, ഭൂതകാലത്തിലേ പറയാൻ പറ്റും. വർത്തമാനകാലത്ത് ഇപ്പൊ ഉള്ള കാര്യങ്ങളെ നമുക്ക് വർത്തമാനത്തിൽ പറയാൻ പറ്റും. ഒരു കാലം വച്ചിട്ട് പറയും, അങ്ങനെ പറയാൻ പറ്റും. നമ്മളൊരു 100 വർഷത്തെ ചരിത്രം ഒരുമിച്ച് എടുത്തു പറയണമെങ്കിൽ നമുക്ക് പറയാം ഗുരുദേവൻ ഇവിടെ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, രണ്ടും പറയാം. അത് നമ്മുടെ ആ ഒരു സ്പാൻ 100 വർഷത്തെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. അല്ല, ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ എന്തായി? ഗുരു ഉണ്ടായിരുന്നു, ജീവിച്ചിരുന്നു, സമാധിയായി, അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറയുന്നതാണ് ഭാഷയുടെ പ്രയോഗം, അങ്ങനെയാണ്. അല്ല, ജാതിയെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന്റെ കാഴ്ചപ്പാട് വേറെ. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഗീതയിലെ കാഴ്ചപ്പാടാണ്. ഗീതയില് കാഴ്ചപ്പാട് എന്തെന്നുള്ളതാണ്. ഗുരുവിന്റെ കാഴ്ചപ്പാട് നമുക്ക് അറിയാമല്ലോ, അത് പറയേണ്ട കാര്യമില്ല, അതിലാർക്കും സംശയമില്ല. ആ, അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അപകടം, യുദ്ധങ്ങളെ ന്യായീകരിക്കാൻ. അതെന്തുകൊണ്ട്? ഗീതയിൽ അതുള്ളത് കൊണ്ടാണ്. ഗീതയിൽ ഈ പറയുന്ന ജാതിയും ക്ഷത്രിയനും ക്ഷത്രിയനും യുദ്ധവും ഗീത പറയുന്നതുകൊണ്ടാണ്. ഒറിജിനൽ ഗീത എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ന്യായീകരിക്കാം, അതിന് ന്യായീകരണമല്ല, അതിൽ ഉള്ളത് തന്നെയാണ്. ദുഷ്ടസംസർഗം, അത് തന്നെ. അത് ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്ന് വെച്ചാൽ ദുഷ്ടന്മാരെ കൊല്ലുക എന്നല്ലേ. ഈ ദുഷ്ടന്മാരെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആരാണ് ശിഷ്ടൻ ആരാണ് ദുഷ്ടൻ എന്ന് തീരുമാനിക്കണം. അത് ആദ്യം തീരുമാനിക്കണം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാം ശിഷ്ടന്മാരും എതിർ ഗ്രൂപ്പിലുള്ളവരെല്ലാം ദുഷ്ടന്മാരും ആവും. സാറിന് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു. അല്ല, ദുഷ്ടനെയും ശിഷ്ടനെയും തീരുമാനിക്കുന്ന എങ്ങനെ? നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ശിഷ്ടന്മാരും മറ്റുള്ളവരെ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാം ദുഷ്ടന്മാരും. അങ്ങനെ ഒരു തീരുമാനം തീരുമാനിക്കേണ്ടി വരും. അങ്ങനെ തീരുമാനിച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അവിടെയാണ് ഒരു അപരവൽക്കരണം നടന്നത്. അവരൊക്കെ ദുഷ്ടന്മാരാണ് എന്ന് ആദ്യം നമ്മളങ്ങ് തീരുമാനിക്കുന്നു. അത് നമ്മുടെ ഒരു ധാരണയാണ്. എന്നിട്ട് അവന്മാരെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആദ്യം അവിടെ ചെയ്യുന്നത്, ദുഷ്ടനെന്ന് പറയുന്നത് ഒരു അപരവൽക്കരണമാണ്, അപരത്വത്തെ സൃഷ്ടിക്കുകയാണ്, അന്യനെ സൃഷ്ടിക്കുകയാണ്, എന്തിനു വേണ്ടി? അവനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? നമുക്ക് ആരെ കൊല്ലണമെന്ന് ഉദ്ദേശിക്കുന്നു അവരെയൊക്കെ ദുഷ്ടനാക്കാം അന്യനാക്കാം എന്നിട്ട് കൊല്ലാം. ഇതാണ് ഏറ്റവും അപകടം പിടിച്ച കാര്യം. ഇത് നമുക്ക് കൊല്ലാൻ ഉദ്ദേശിക്കുന്നവനെ എന്താക്കാം? ദുഷ്ടനാക്കാം. ദുഷ്ടനാക്കിയിട്ട് എന്ത് ചെയ്യാം? അല്ല, അത് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ്, മദ്യപിക്കുന്നവരൊക്കെ ദുഷ്ടന്മാരും മദ്യപിക്കാത്തവര് ശിഷ്ടന്മാരെന്നും പറയാൻ പറ്റില്ല. അത് തന്നെ നമ്മള് ദുഷ്ടനെയും ശിഷ്ടനെയും എങ്ങനെ തീരുമാനിക്കും? അങ്ങനെ നമ്മുടെ സ്വന്തം അനുഭവം വെച്ചുകൊണ്ട് തീരുമാനിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ദുഷ്ടനാക്കും. നമുക്ക് ആരോടാണ് അനിഷ്ടം തോന്നുന്നത് അവനെ ദുഷ്ടനാക്കും, അവനെ സംഹരിക്കാൻ നടക്കും. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിലല്ല ദുഷ്ടനെയും ശിഷ്ടനെയും തീരുമാനിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനിഷ്ടം മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആരെയും ദുഷ്ടനാക്കാം, ശിഷ്ടനാക്കാം. അങ്ങനെ ദുഷ്ടശിഷ്ടന്മാരെ ഒരു കാലത്തും അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. ദുഷ്ടനെയും ശിഷ്ടനെയൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ആദ്യം? അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ദുഷ്ടനെയും ശിഷ്ടനെയും എങ്ങനെ തിരിച്ചറിയും? കഥ പറഞ്ഞു പറഞ്ഞു പോയാൽ ഒരുപാട് പറയാൻ കാണും. അപ്പോ നമ്മള് നമ്മള് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നില്ല, മറ്റുള്ളവരൊക്കെ നമ്മളെ ദ്രോഹിക്കാൻ നടക്കുന്നു എന്നുള്ളത് നമ്മളങ്ങനെ പറഞ്ഞു എന്നോ നമുക്കങ്ങനെ അനുഭവപ്പെട്ടു എന്ന് വിചാരിച്ചോ അത് ശരിയായിക്കൊള്ളുന്നില്ല. അത് തന്നെ, അത് ശരിയായിക്കൊള്ളുന്നില്ല. വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നൊന്നും ഇതൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. വ്യക്തിപരമായ അനുഭവങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ അത് ഹാലൂസിനേഷനാവും. വിഭ്രാന്തികളും വ്യക്തിപരമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ആരും ഒരിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ സമൂഹം വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ അല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്ക് വിഭ്രാന്തികൾ ഉണ്ടായാലും നമുക്ക് ഇതൊക്കെ തോന്നും. ഇതാ അയാൾ തന്നെ, ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ തന്നെ ഉപദ്രവിക്കാൻ വരുന്ന നമുക്ക് തോന്നാം. നമ്മുടെ വിഭ്രാന്തിയാവാം. വ്യക്തിനിഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത് എടുത്തു വെച്ചുകൊണ്ട് ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദുഷ്ടനെയും ശിഷ്ടനെയും തീരുമാനിക്കില്ല. അപ്പൊ ദുഷ്ടനും ശിഷ്ടനും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു സമൂഹത്ത് ജീവിക്കുമ്പോൾ അവിടെ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിയമവ്യവസ്ഥകൾ, ആ നിയമവ്യവസ്ഥകളെ അനുസരിച്ച് ജീവിക്കുന്നവർ ഏത് കാലത്തായാലും അവരെല്ലാം ശിഷ്ടന്മാരും അതിനെ ഉല്ലംഘിക്കുന്നവർ നമുക്ക് ദുഷ്ടന്മാരെന്ന് പറയാം. അങ്ങനെ രണ്ടായിത്തിരിക്കാം. അങ്ങനെ തിരിച്ചാൽ തന്നെ ഈ ദുഷ്ടന്മാരെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നിയമവ്യവസ്ഥയെ ലംഘിക്കുന്നവന്, ഞാനിപ്പോൾ റോഡിൽ വണ്ടി ഓടിച്ച് പോകുന്നു, ട്രാഫിക്കിൻ്റെ റൂൾ ഒരിടത്ത് തെറ്റിച്ചെന്ന് വിചാരിച്ച് എന്നെ ആർക്കും കൊല്ലാൻ അവകാശമുണ്ട്. എന്നെ ആ നിയമം ലംഘിച്ചുകൊണ്ട് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദുഷ്ടനെന്ന് വിളിക്കാം, പക്ഷെ കൊല്ലാൻ അവകാശമുണ്ട്. ഇന്നത്തെ നിയമം അതെല്ലാം എന്ത് വേണം? ഏത് കാര്യങ്ങളും നിയമവ്യവസ്ഥയ്ക്ക് കൂടെ തന്നെ പോകണം. അല്ലാതെ നമുക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളോ തോന്നലുകളോ വെച്ചുകൊണ്ട് ദുഷ്ടനെയും ശിഷ്ടനെയും തീരുമാനിക്കാനോ, അല്ലെങ്കിൽ നമുക്കാരെങ്കിലും ശിക്ഷിക്കാനോ കൊല്ലാനോ ഒന്നും ആർക്കും അവകാശമില്ല. അതെല്ലാം നിയമവ്യവസ്ഥയിൽ കൂടെ പോകണം. അതാണ് ഇന്നത്തെ സമൂഹം, ഇന്നത്തെ കാഴ്ചപ്പാട്. അതാണ് ഇതിനു വേണ്ടി പഴയ കാലത്ത് ഉണ്ടാക്കിയ ഒരു പ്രാകൃതമായ ഏർപ്പാടാണ് ജാതി വ്യവസ്ഥ. അവിടെയും ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ദുഷ്ടനെയും ശിഷ്ടനെയൊക്കെ സ്വീകരിച്ചത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞൊരു ജാതി, അവർ ശിഷ്ടന്മാരാണ്. ശൂദ്രൻ ദുഷ്ടന്മാരാണ്. അസുരൻ ദുഷ്ടനാണ്. ചണ്ഡാളൻ ദുഷ്ടനാണ്. ഇങ്ങനെ ഒരു വിഭാഗം ഒന്നുണ്ടാക്കി വെച്ച്, അത് പ്രാകൃതമായൊരു വ്യവസ്ഥ. അന്നും ശരി തെറ്റുകളൊക്കെ തീരുമാനിച്ചിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം അന്നും ദുഷ്ടന്മാരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അസുരന്മാരെ കൊല്ലുക. അസുരന്മാരെന്ന് പറയുന്നത് എന്താണ്? അവർ പ്രത്യേക ജാതിയാണോ? അസുരന്മാരെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും മക്കളും കുഞ്ഞും കുട്ടിയുമായിട്ട് കിടക്കുന്ന ഒരു വിഭാഗമാണ് ഈ അസുരന്മാർ. അവർ ജാതിക്കാരാണ്, കാട്ടിക്കഴിഞ്ഞിരുന്നവരാണ്. അവരെ കൊല്ലുക. കൊല്ലേണ്ട ആരാണ്? ഈ നാട്ടിൽ കഴിയുന്ന വേറെ കൂട്ടർ. അപ്പോൾ ഇവരുടെ ജോലിയാണ് ദുഷ്ടനിഗ്രഹം. അസുരനെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തിയിട്ട് അവന്മാരെ എല്ലാം കൊല്ലുക. എന്തിന്? നാട്ടിൽ എനിക്ക് സ്വൈരമായി ജീവിക്കണമെങ്കിൽ കാട്ടിക്കിടക്കുന്നവനെ കൊല്ലണം. ഇതാണ് പഴയ ന്യായം. അങ്ങനെ വന്നപ്പോഴാണ് അതിൽ ജാതി വ്യവസ്ഥ വരുന്നത്. അങ്ങനെ കൊല്ലുന്നവൻ ക്ഷത്രിയനായി, കൊല്ലപ്പെടുന്നവൻ അസുരനായി. അത് പഴയ വ്യവസ്ഥ. അത് പ്രാകൃതവും കാടത്തരവുമാണ്. അതിൽ നീതിയില്ലാത്ത വ്യവസ്ഥയാണ്. അത് അത് അതീ പറയുന്നതായിട്ട് എന്താ ബന്ധം? അതെ തന്നെ. അതെന്തോ അല്ല, അതൊക്കെ ഏത് വ്യവസ്ഥകളിലും പഴുതുകളുണ്ടാവും. പഴുതിനെ കുറിച്ചല്ല പറയുന്നു, നിയമത്തെക്കുറിച്ച് എങ്ങനെയാണിത് നടപ്പിലാക്കേണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ ന്യൂനതകളില്ലെന്നല്ല പറയുന്നത്, രണ്ട് കാര്യമാണ്. നമ്മളൊരു വ്യവസ്ഥ ഉണ്ടാക്കിയാൽ മനുഷ്യ ഉണ്ടാക്കുന്നതാണ്, അതിന്റെ ന്യൂനതകൾ വരും, എന്നും വരും, അതില്ലെന്നാണോ പറയുന്നത്? നമുക്ക് അതൊക്കെ പത്രവാർത്തയല്ലേ, അതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗീതയിലെ കാര്യത്തിലും എന്തെന്നുള്ള കാര്യമാണ്. അവിടെ ഈ ദുഷ്ട നിഗ്രഹം എന്ന് പറയുന്നത് ഗീതയിലെ കാര്യമാണ്, അതാ പറയുന്നത്. അപ്പൊ ആൾക്കാർ കൂട്ടിച്ചേർന്നിട്ട് ഒരാളെ എന്താണ് തല്ലിക്കൊല്ലുന്നതിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ വിഷയം മാറ്റി കൊണ്ടുപോകരുത്, പരസ്പര ബന്ധമായിട്ട് ചിന്തിക്കണം ആദ്യം. ഗീതയിലെ ദുഷ്ടനിഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രാകൃതമായ ആശയമാണ്, ഇന്നത്തെ സമൂഹത്തിനൊന്നും ഒന്ന് ചേർന്ന കാര്യങ്ങൾ എന്നാണ് ഈ പറയുന്നത്. അതാണ് ചോദിച്ചത്, അതിനാണ് ഞാൻ മറുപടി പറയുന്നത്. ഉടനെ അവനെ തല്ലിക്കൊന്നടത്ത് പോയി, അതും ഇതുമായിട്ടൊക്കെ എന്താ ബന്ധം? ബന്ധമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത്? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചിന്തിക്കുക, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ദുഷ്ടനിഗ്രഹം എന്ന് പറയുന്നത് വെറും പ്രാകൃതമായ ആശയമാണ്, വെറും കാടത്തമാണത്, അസംബന്ധമാണ് എന്നാ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ദൈവം തന്നെ അവതരിക്കുക, ദൈവം ഇങ്ങോട്ട്. അതൊക്കെ അന്നത്തെ കാലത്തെ ഒരു കാടനാശയങ്ങളാണ്, ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവതരിക്കുക, ഈ അവതാരം എന്നൊക്കെ പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. എന്തോന്ന് അവതാരം? എന്തുകൊണ്ട് ഈ അവതാരങ്ങളെന്ന് പറയുന്നത്? ശിവൻ അവതരിക്കാറില്ല, അവതരിക്കുന്ന ആരാണ്? വിഷ്ണുവാണ്. ഈ വിഷ്ണു അവതരിക്കുന്നതിന് വേണ്ടി ഏത് അവതാരം എടുത്ത് പരിശോധിച്ചാലും പറയും ഇതൊക്കെ ജാതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിഷ്ണു തന്നെ പറയുന്നു, ഞാൻ ജാതിയെ സൃഷ്ടിച്ച് അതിനെ സംരക്ഷിക്കുന്നു. അപ്പൊ ജാതിയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അവതാരങ്ങളൊക്കെ വരുന്നത്, അതിനെ സൃഷ്ടിച്ചിട്ട് അതിനെ സംരക്ഷിക്കുക. അപ്പൊ അവതാരം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ആശയം തന്നെ എന്താണ്? ജാതിയെ സൃഷ്ടിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ അതിനെ സംരക്ഷിക്കുമ്പം അതിന് തടസ്സമായി വരും ആൾക്കാർ, അതാണ് ദുഷ്ടനിഗ്രഹം. മനസ്സിലായോ? അതിന് തടസ്സമായി വരുന്നിടത്ത് ദുഷ്ടനിഗ്രഹം. അപ്പൊ ഈ അവതാരം എന്ന് പറയുന്നത് തന്നെ തികച്ചും അസംബന്ധമാണ്. ഇങ്ങനെ ഒരു കൽപ്പന തന്നെ വന്നത് ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ വന്നത് ഈ ചാതുർമ്യത്തെ സ്ഥാപിക്കാനും ആൾക്കാരെ കൊല്ലാനും ദുഷ്ടനെന്നും ചുഷ്ടനെന്നും പറഞ്ഞ് ഒരു തീരുമാനമാകാത്ത കാര്യങ്ങൾ. മനസ്സിലായോ? പാണ്ഡവന്മാരാണോ കൗരവന്മാരുടെ പക്ഷത്താണോ ധർമ്മം എന്ന് ചോദിച്ചാൽ രാത്രി വിളക്ക് ഉറക്കം എണീറ്റിരുന്ന് തർക്കിച്ചാലും ഒരു തീരുമാനമാകത്തില്ല, ഒരു പ്രശ്നത്തിനും തീരുമാനമാകത്തില്ല. ആരുടെ പക്ഷത്താ ധർമ്മം, ആരുടെ പക്ഷത്താ ധർമ്മം? രാജ്യത്തിന് അവകാശിയായിരുന്നത് ആര്? ധൃതരാഷ്ട്രം. അങ്ങേർക്ക് കണ്ടുകൂടാത്തതുകൊണ്ട് അനിയനെ രാജ്യഭാരമേൽപ്പിച്ചു. ശരി, അനിയൻ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ നിയമപ്രകാരം ആർക്ക് രാജ്യത്തിന്റെ അവകാശം വരണം? ധൃതരാഷ്ട്രയുടെ മക്കൾക്ക്. എന്തുകൊണ്ട്? മൂത്തപുത്രനാണ് അവകാശം വരേണ്ടത് അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച്. പാണ്ഡവന്മാർക്ക് അവകാശമില്ല, കൗരവന്മാർക്കാണ്. എന്തുകൊണ്ട്? അതാണ് ഭരണക്രമം. ഇത് തൽക്കാലം രാജ്യം നോക്കാപ്പിച്ചാണ് പാണ്ഡുവിനെ. നമുക്കിപ്പോൾ കുറേ സ്വത്തുണ്ട്, ഈ സ്വത്തെല്ലാം കൂടെ ഒരാൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുത്ത് അയാൾ സ്വത്തിൻ്റെ ഉടമസ്ഥനാവും. അതില്ലല്ലോ, സ്വത്ത് ആരുടെ സ്വത്താണോ അയാളുടെ മക്കളാണ് അവകാശിയാവുന്നത്. ഇപ്പൊ രാജ്യത്തിന് അവകാശി ആരാണ്? ശരിക്കുള്ള അവകാശി കൗരവന്മാരാണ്, പാണ്ഡവന്മാരല്ല. പിന്നെ കുറെ കാലം പാണ്ഡു രാജ്യം ഭരിച്ചു, ചേട്ടന് കണ്ണ് കാണാനില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പാണ്ഡവന്മാരും പറയുന്ന എന്താണ്? ഞങ്ങളുടെ അച്ഛൻ കുറെ കാലം ഭരിച്ചു, അല്ല ഞങ്ങൾക്കും വേണം അവകാശം. ആ ശരി, എന്നാൽ കുറച്ച് അവകാശം അവർക്കും വേണം. എന്നാലും മുഖ്യമായി അവകാശി എന്ന് പറയുന്നത് ദുര്യോധനെ ആകത്തുള്ളൂ, പാണ്ഡവന്മാരാകത്തില്ല അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച്. ഇന്നത്തെ വ്യവസ്ഥയില് കൈവശാവകാശം എന്ന് വെച്ചാൽ അതിന് ലിമിറ്റുണ്ട്, കുടികിടപ്പ് അവകാശം. മൊത്തം സ്വത്ത് പിടിച്ചെടുക്കാൻ പറ്റില്ല. കുടികിടപ്പ് അവകാശം എന്ന് പറഞ്ഞാൽ 10 സെന്റിന് അവകാശമുണ്ട്, അയാൾക്ക് 100 ഏക്കർ സ്ഥലമുണ്ട്, കിടന്നു കഴിഞ്ഞാൽ 10 സെന്റിന് അവകാശമുണ്ട്, അത്രയേ ഉള്ളൂ. ഒരാ രാജ്യത്തിന്റെ അവകാശം ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ കിടക്കുകയാണ്, അതുകൊണ്ട് ഇതിന്റെ 100 ഏക്കർ എനിക്ക് വേണം എന്ന് പറയാൻ പറ്റും? ഇന്നുമില്ല അങ്ങനെ ഒരു നിയമം, ഒരിക്കലുമില്ല. ഇന്നത്തെ നിയമം നോക്കണ്ട, അന്നത്തെ നിയമമാണ്. അപ്പൊ അവിടെയൊക്കെ പിന്നെ വീണ്ടും തർക്കങ്ങളിലേക്ക് പോകും. ആരാപ്പോ തർക്കവിതർക്കങ്ങളിലേക്ക് പോകുകയല്ലാതെ അതിനും തീരുമാനമാകത്തില്ല. അങ്ങനെയുള്ള പക്ഷത്ത് ഒരു ഭാഗം ധർമ്മമെന്ന് പറഞ്ഞ് വേറൊരു ഭാഗം അധർമ്മം എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യുക, ഒരു കൂട്ടർ കൊല്ലുക, ഇതൊക്കെയാണ് അവതാരങ്ങളുടെ പണി. ഇതൊക്കെ വെറും കാടത്തമാണ്. ഈ അവതാരം എന്നൊക്കെ പറയുന്നത് തികച്ചും അസംബന്ധമായ കാര്യങ്ങളാണ്. അല്ല, എന്ന് വെച്ചാൽ ഈ മഹാഭാരതം എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ പല കാലങ്ങളിലായി പലരും എഴുതാനേ സാധ്യതയുള്ളൂ. കാരണം ഇടയ്ക്ക് വരുന്ന ഗീതയും യുദ്ധം കഴിഞ്ഞു വരുന്ന ഭാഗവും ഗീതയുമായിട്ട് യോജിക്കുന്നേയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം പിന്നെ ഗീതയിൽ പഠിപ്പിക്കുന്ന എന്താണ്? യുദ്ധത്തിന്റെ കാര്യമായാലും ശരി, അവിടെ പറയുന്നത് കോപിക്കാൻ പാടില്ല, പിന്നെ ഇങ്ങനെയൊക്കെയാണ്. ഒരു തരത്തിലും പിന്നീട് വരുന്ന കാര്യങ്ങളുമായിട്ട് യോജിക്കുന്നില്ല. ഇനി ജയത്തെ സന്തോഷിക്കാൻ പാടില്ല, പരാജയത്തെ ദുഃഖിക്കാൻ പാടില്ല, ഇതൊക്കെയാണ് പിന്നെ നടക്കുന്നത്. സാധാരണ ഏത് യുദ്ധത്തിലും നടക്കുന്ന പോലെയാണ്. പിന്നെ ധർമ്മയുദ്ധമാണ്, ഒരു ധർമ്മമില്ല, എല്ലാ ധർമ്മങ്ങളും ചെയ്യുന്നു, എല്ലാവരും കോപിക്കുന്നു, എല്ലാവരും വേണ്ടപ്പെട്ടവരും മരിക്കുമ്പോൾ എല്ലാവരും കരയുന്നു. പിന്നെ ഗീതയിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ സമചിത്തതയായിരിക്കണം എപ്പോഴും. ഇതങ്ങനെയല്ല, യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ഡിപ്രഷനിലാവുകയാണ്. ധർമ്മപുത്രനും ദുര്യോധനും എല്ലാവരും കരയുകയാണിരുന്നു, ആർക്ക് സങ്കടം. അപ്പൊ പിന്നെ ഈ ഗീത കൊണ്ട് മഹാഭാരത യുദ്ധത്തിന് എന്താ പ്രയോജനം ഉണ്ടായത്? ഈ ഉപദേശത്തിന്റെ യാതൊരു സ്വാധീനം അവിടെ കാണുന്നില്ല. അപ്പൊ സാധാരണ ഏതൊരു യുദ്ധവും പോലെ കഥ പറയുമ്പം ഒരു യുദ്ധം ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നു പോകുന്നു, ആൾക്കാർ കൂടുന്നു, യുദ്ധം ചെയ്യുന്നു, ചാകുന്നു, അതിനെ തുടർന്നുള്ള എല്ലാ ദുരന്തങ്ങളും സംഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഗീത അവിടെ യാതൊരു ഇൻഫ്ലുവൻസും അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് കഥകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതി ചേർക്കുന്നതെന്ന് കരുതാൻ പറ്റും. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഗീത ഉപദേശിച്ചു, അടുത്ത് യുദ്ധം വന്നു, അപ്പൊ ഗീതയ്ക്കനുസരിച്ച് പിന്നെ ബാക്കി കാര്യങ്ങൾ നടന്നു എന്ന് വന്നാൽ ആ കഥയ്ക്കൊരു തുടർച്ച വരും. അർജുനൊക്കെ എന്ത് ചെയ്യും? സമചിത്തനായി നിന്ന് യുദ്ധം ചെയ്യുക. ഇവരൊക്കെ ചീത്ത വിളിച്ചും അട്ടഹസിച്ചും കോപിച്ചും എല്ലാ മര്യാദകളും വിട്ടിട്ടും ശ്രീകൃഷ്ണൻ പോലും മര്യാദ വിട്ടിട്ട് കൊല്ലാൻ തയ്യാറാകുന്നുണ്ട്. അപ്പൊ പിന്നെ ഗീതയുമായിട്ട് എന്താ ബന്ധം? പിന്നെ വരുന്ന ഭാഗങ്ങൾക്ക് ഒരു സ്വാധീനം ചെലുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അല്ല, അത് ഇപ്പോ എന്താണ് പൗരോഹിത്യത്തെ നിലനിർത്തുക. അതായത് ക്ഷത്രിയനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് ബ്രാഹ്മണന് കാശുണ്ടാക്കുക, പുരോഹിതന്. അതിനു വേണ്ടിയിട്ടാണ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ്. ക്ഷത്രിയനാണ് എന്താണ് വ്യവസ്ഥ നിലനിർത്തുക, ചാതുർവർണ്ണയം നിലനിർത്തുക. ആത്യന്തികമായിട്ടതാണ് നേരിട്ടല്ലെങ്കിൽ. ചാതുർവർണ്ണയം മയാശിഷ്ടം ഗുണകർമ്മ വിഭാഗശക എന്ന് പറഞ്ഞാൽ ഗുണകർമ്മ വിഭാഗശക ചാതുർവർണ്ണയം മയാശിഷ്ടം എന്നാണ്. അതായത് ഗുണവും കർമ്മവും ഗുണഭേദമനുസരിച്ചും കർമ്മഭേദമനുസരിച്ചും നാല് ജാതികളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നേരിട്ടുള്ള അർത്ഥം. ഗുണഭേദമനുസരിച്ചും കർമ്മഭേദമനുസരിച്ചും എന്താണ് നാല് ജാതികളെ ഞാൻ സൃഷ്ടിച്ചു. അതിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ? അത് വരുന്ന 18-ാം അധ്യായത്തിൽ വ്യക്തമായി പറയും. അത് ഗുണം ഇത് തന്നെ സത്വന്റെ തമസ് തന്നെ. പിന്നെ കർമ്മങ്ങൾ എന്താണ്? അതും അവിടെ ബ്രാഹ്മണകർമ്മം, ക്ഷത്രിയകർമ്മം, വൈശ്യകർമ്മം, ശൂദ്രകർമ്മം, പരിചര്യയാണ് ശൂദ്രന്റെ കർമ്മം, ഇങ്ങനെ കർമ്മങ്ങളും പറയും. അപ്പൊ ഈ ഗുണവും കർമ്മവും വ്യവസ്ഥ ചെയ്തുകൊണ്ട് ആ വിഭാഗം അനുസരിച്ച് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്തുകൊണ്ട് നാല് ജാതികളെ ഞാൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രാഹ്മണനെ സൃഷ്ടിച്ച് അവന് ഗുണവും കർമ്മവും ഞാൻ വ്യവസ്ഥ ചെയ്തു. ബ്രാഹ്മണനായി കഴിഞ്ഞാൽ അവന്റെ ഗുണം ഇന്നതായിരിക്കും, കർമ്മം ഇന്നതായിരിക്കും. ക്ഷത്രിയനായി കഴിഞ്ഞാൽ അവന്റെ ഗുണം ഇതായിരിക്കും, കർമ്മം ഇന്നതായിരിക്കും. വൈശ്യൻ അങ്ങനെ, ശൂദ്രൻ അങ്ങനെ. ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതെന്നാ പറയുന്നു, മനസ്സിലായി? ഇതൊക്കെ സൃഷ്ടിയിലുള്ളതാണ്. അല്ല ആരെങ്കിലും ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആകുന്ന കാര്യമല്ല പറയുന്നു. അപ്പൊ ഞാനങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാനുണ്ടാക്കിയാണ്. പക്ഷെ ആ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഭേദം വരണം. ഏതിൽ? ബ്രാഹ്മണൻ വേറെയാകണം, ക്ഷത്രിയം വേറെയാകണം. ഈ ഭേദത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ എന്ത് ചെയ്തത്? ഗുണവും കർമ്മത്തെയും വെച്ചു കൊടുക്കുന്നു. ബ്രാഹ്മണനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു? അവന് ഗുണത്തെയും കർമ്മത്തെയും വെച്ചു കൊടുത്തു. ഇന്നതാണ് എന്ന് പറഞ്ഞു, ഇതാണ് നിന്റെ കർമ്മം, ഇതാണ് നിന്റെ ഗുണം. ക്ഷത്രിയനും അത് തന്നെ വെച്ചു, വേറൊന്നും വെച്ചപ്പോൾ ഭേദം വന്നു. ഗുണകർമ്മ ഭേദം വന്നാലേ ഇവർ വേറെ തിരിയത്തുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ഗുണകർമ്മ. അപ്പോൾ ശൂദ്രൻ വന്നപ്പോൾ എന്ത് ചെയ്തു? അവന് വെച്ചു കൊടുത്ത് തമോ ഗുണവും പരിചയത്തി, മറ്റുള്ളവരെ സേവിക്കുക എന്ന് പറയും വെച്ചു കൊടുത്തു. അത് ശൂദ്രനെ സൃഷ്ടിച്ച് ഈ അവൻ്റെ ഗുണവും കർമ്മത്തിനും അനുസരിച്ച് അവനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടിയിൽ തന്നെ അവനെന്തുണ്ട്? ഗുണവും കർമ്മവും സൃഷ്ടിയിൽ തന്നെ വരും അവന്. എന്നാലേ ഗുണകർമ്മം അനുസരിച്ച് സൃഷ്ടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ സൃഷ്ടിക്കും? അപ്പോൾ അവിടെ ഭഗവാൻ അവകാശപ്പെടുന്നത് എന്താണ്? ഞാൻ സൃഷ്ടിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പം ഇതൊന്ന് തനിയെ ഉണ്ടായതല്ല, ഞാനിത് ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ നിലനിൽക്കണം, ഇതിനൊരിക്കലും മാറ്റം വരാൻ പാടില്ല. അപ്പോൾ അവിടെ ക്ഷത്രിയന് കർമ്മത്തെ നിശ്ചയിച്ച എന്താണ്? യുദ്ധേജാപ്യ അപലായനം, യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകാൻ പാടില്ല. അപ്പോൾ അവൻ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ബ്രാഹ്മണനെത്തിയാണ് ശമന്തമത്തോടുകൂടിയൊക്കെ ഇരിക്കണം. ഇത് എന്റെ സൃഷ്ടിയിലുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഞാൻ സൃഷ്ടിച്ചു എന്ന് വ്യക്തമായി പറയുന്നു. അപ്പോൾ ആ സൃഷ്ടിയിൽ ഓരോ സൃഷ്ടിക്കും പരസ്പരം വ്യത്യാസം വരുത്താൻ വേണ്ടി ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഗുണവും കർമ്മവും വച്ചുകൊടുത്തിരിക്കുകയാണ്, ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. അതാണ് സംഭവിച്ചത്. അപ്പോൾ ആൾക്കാർ പറയാനുള്ള ഗുണകർമ്മം അനുസരിച്ച് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അർത്ഥം. ഗുണകർമ്മം അനുസരിച്ച് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? സൃഷ്ടിച്ചവന് വേറെ വേറെ ഗുണങ്ങളും കർമ്മങ്ങളും ഉണ്ട്, അതിന് വ്യത്യാസമൊന്നുമില്ല. സൃഷ്ടിച്ചു എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ സൃഷ്ടിയിൽ ഗുണകർമ്മങ്ങൾ ഭേദമുണ്ടെന്ന് പറഞ്ഞാലും ഗുണകർമ്മ ഭേദം അനുസരിച്ച് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ അല്ലേ? അതിന് വ്യത്യാസമില്ല. എന്തുകൊണ്ട്? സൃഷ്ടിയിൽ തന്നെ എന്ത് വരും? ഗുണവും കർമ്മവും ഓരോരുത്തർക്കും വരും. അങ്ങനെയാണ് ബ്രാഹ്മണന് ഇന്ന ഗുണം ഇന്ന കർമ്മമെന്ന് പറയുന്നത്. അത് വർണ്ണമെന്ന് പറഞ്ഞാൽ അവിടെ ജാതി തന്നെയാണ്. കാരണം വർണ്ണം ജാതിയാണെന്നുള്ളത് ആണ് എല്ലാ പ്രമുഖ വ്യാഖ്യാതാക്കളും വർണ്ണത്തെ ജാതി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ രാഷ്ട്രീയ വ്യാഖ്യാതാക്കൾ പറയും വർണ്ണം വേറെയാണ്, ജാതി വേറെയാണെന്ന് പറയും. ഇതൊന്നും പഴയ ഇവരുടെ ആചാര്യന്മാർ അംഗീകരിക്കുന്നതല്ല. ഈ പറയുന്ന ആൾക്കാരുടെ ആചാര്യന്മാർ വർണ്ണം വേറെ ജാതി വേറെ എന്നുള്ളത് ശങ്കരാചാര്യരോ രാമാനുജനോ മാധ്വനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും തന്നെ അതൊന്നും അംഗീകരിക്കത്തില്ല. അവരൊക്കെയാണ് ഇവർ ആചാര്യന്മാർ. അവരാണ് പറയുന്നത് എന്ത്? വർണ്ണവും ജാതിയും ഒന്ന് തന്നെ. പക്ഷെ ഇന്നത് പറഞ്ഞ് പറയും ഇത് ജാതി വർണ്ണം വേറെയാണ് ജാതിയല്ല. വേറെ എന്താ അത് അവിടെ പറയണ്ടേ? വർണ്ണമെന്ന് പറയുന്നത് ജാതിയല്ല, വേറെ വേറെ എന്താ അത്? വേറെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോയാൽ ഒന്നും കാണത്തില്ല. വേറെയാണെന്ന് പറയാം, വർണ്ണം വേറെയാണ്, വേറെ എന്തോന്ന് അതുകൂടെ പറയണം വേറെ എന്താണെന്ന്. അന്ന് ഇങ്ങനെ ഒരു വ്യവസ്ഥയേ ഉള്ളൂ മനുഷ്യരുടെ ഇടയിൽ, ജാതി വ്യവസ്ഥയേ ഉള്ളൂ, വേറെ ഒരു വ്യവസ്ഥയില്ല. ഉണ്ടെങ്കിൽ പറയാമായിരുന്നു അത് വർണ്ണമെന്ന് പറയുന്ന ഇന്ന സംഗതിയാണെന്ന്. അങ്ങനെ പറയാനൊന്നുമില്ല, ജാതിയോ ജാതി സ്വയം തന്നെ പറയുന്നത് ഞാൻ സൃഷ്ടിച്ചാണ്, ഞാൻ ഉണ്ടാക്കിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ എന്താ സംശയിക്കാൻ? എന്ന് പറഞ്ഞ അത് നാല് വിഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ചാതുർ വർണ്ണയം എന്ന് പറയുന്നത് ഇതൊക്കെ ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്ന ഉത്തരഭാരതത്തിലാണ്. ഈ ദ്രാവിഡ ദേശത്തിൽ അതുകൊണ്ടെന്നല്ല പറയുന്നത്. ഇവിടെ എട്ടാം നൂറ്റാണ്ട് കഴിഞ്ഞാണ് ബ്രാഹ്മണർ തന്നെ ഇവിടെ പ്രകടമാകുന്നു. അതിനും ഈ പറയുന്ന ചാതുർ വർണ്ണയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് ചരിത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. എട്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് വരുന്നത്. ഈ പറയുന്ന ഗ്രന്ഥം സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. അന്നത്തെ ഇവിടുത്തെ ഭാഷ പോലും ഇതല്ല. ഈ അന്ന് നമ്മുടെ നാട്ടിൽ സംസാരിച്ചിരുന്ന ഭാഷ പോലും ഇതല്ല. അതൊക്കെ ഈ 8-ാം നൂറ്റാണ്ടിന് ശേഷം വന്നാണ്. അന്നിവിടെ സംസാരിച്ചിരുന്നത് പഴയ തമിഴും അതിൻ്റെ ഭേദങ്ങളുമൊക്കെയായിരുന്നു, അല്ലെങ്കിൽ പ്രാദേശികമായുള്ള ഭാഷകളുമൊക്കെ. ഇതൊക്കെ എഴുതിയത് ഉത്തര ഭാരതത്തിൽ, പ്രത്യേകിച്ച് ആര്യാവർത്തം എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് സംസ്കൃതത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ആ ഭാഗത്ത് അന്നത്തെ കാലത്ത് എഴുതി വെച്ചാണ് അവിടുത്തെ വ്യവസ്ഥയായി എഴുതിയിരിക്കുന്നത്. ആ വ്യവസ്ഥയാണ് പിന്നെ ഈ പറയുന്ന ചാതുർവർണ്ണയം എന്ന് പറയുന്നത്. പിന്നെ ക്രമേണ അതിൽ നിന്ന് ബ്രാഹ്മണരിങ്ങോട്ട് വന്നു. ബ്രാഹ്മണരിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന അന്ന് ഇവിടെ ജീവിച്ചിരുന്ന ജനങ്ങളെയൊക്കെ അവരെന്ത് ചെയ്തു, അവര് ശൂദ്രന്മാരോ ചണ്ടാളന്മാരോ ഒക്കെ ആക്കി വേർതിരിച്ചു. ഇത്രയേ ഉള്ളൂ അവിടുത്തെ ഒരു സംസ്കാരം അനുസരിച്ച് വടക്കേ ഇന്ത്യയിൽ. അതുകൊണ്ട് ചാതുർവർണ്ണീയം എന്ന് പറയുന്നത് 4 ജാതി. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു, ഈ ബ്രാഹ്മണര് തന്നെ ഇതിങ്ങനെ എന്താണ് ഗീതയിൽ പറയുന്ന വർണ്ണസങ്കരം, ഇത് കലരാൻ പാടില്ല എന്ന് ഉള്ളതാണ് ഭഗവാന്റെ നിർബന്ധം. ഉത്സീതേയുരിമേ ലോക ന കുര്യാത് കർമ്മ ചെയ്തഹം സങ്കരസ്യ കർത്താസ്യാം ഉപഹന്യാം ഇമാപ്രജ. ഞാൻ ഈ 4 എണ്ണത്തിന് അതാണ് പറഞ്ഞത്, ഗുണകർമ്മ ഭേദം അനുസരിച്ച് ഞാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എന്റെ പ്രവൃത്തി തുടർന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കലർന്നു പോകുന്നതാണ്. എന്നുവെച്ചാൽ ഭേദം കാണത്തില്ല. അപ്പൊ ജന്മനാ ഇങ്ങനെ 4 ജാതിയായിട്ട് തിരിച്ച് വച്ചിരിക്കുന്നോണ്ടാണ് പറയുന്നത്, ഞാനും ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വേറൊരു കലർന്നു പോയ പിന്നെ ഇവിടെ ജാതി ഭേദമില്ലാതെ വരും. അപ്പൊ അവിടെ എന്തായാലും കലർന്നു. കലർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലൊരുപാട് ഉപജാതികളുണ്ടായി, പല ഉപജാതികളുണ്ടായി. അതുകൊണ്ട് ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പല ബ്രാഹ്മണരുണ്ട്, മറ്റുള്ളവരുമായിട്ട് കൂടി കലർന്നിട്ടാണ്. പിന്നെ ക്ഷത്രിയര് പല ക്ഷത്രിയരുണ്ട്, ശൂദ്രന്മാർ പലതുണ്ട്, പിന്നെ അതിലൊന്നും പെടാത്ത ഒരുപാടുണ്ട്. അതൊക്കെ വർണ്ണസങ്കരമാണ്. ഈ വർണ്ണസങ്കരത്തെക്കുറിച്ച് മനുസ്മൃതിയിലും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്, മഹാഭാരതത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ ശ്രമിച്ചാലും ജാതികൾ കൂടി കലരും. അപ്പൊ ജാതിയെ വളരെ വ്യക്തമായി വേർതിരിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയത്. പക്ഷെ ജാതി കലരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല, അത് കലർന്നും പോയി. പ്രത്യേകിച്ച് മുസ്ലിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എവിടെ പോയി ഇതൊക്കെ? പിന്നെ ഇതൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ആളില്ലല്ലോ. അപ്പോ എല്ലാം കൂടി കലർന്നു. അപ്പോ ഒരുപാട് സങ്കരം വന്നു കഴിഞ്ഞു പല ജാതികളായി. അതുകൊണ്ട് ചാതുർവർണ്ണയം എന്ന് പറയുന്ന ഇന്ന് ഒരിടത്തും ഇല്ല. 4 ജാതി കൃത്യമായിട്ട്, ഇത് ബ്രാഹ്മണൻ, ഇത് ക്ഷത്രിയൻ, ഇത് വൈശ്യൻ, അങ്ങനെ ഒരു ഏർപ്പാടൊന്നില്ല. പക്ഷെ ജാതി ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. എങ്ങനെ? എല്ലാം കൂടി കലർന്ന ജാതി. അങ്ങനെ ഒരു കലർന്ന ജാതിയുണ്ട്, അത് കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്നും ഇന്നും ജാതി തന്നെയാണ് ഉള്ളത്. പിന്നെ ജാതിക്ക് ഒരുപാട് പരിണാമങ്ങളും മാറ്റങ്ങളും സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഗീതയിൽ ഗീതയുടെ ശ്രമം എന്ന് പറയുന്നത് ആ ജാതിയെ കൃത്യമായി കലരാതെ വേർതിരിച്ച് നിർത്തുക. എന്തിന് വേർതിരിച്ച് 21 എന്ന് വെച്ചാൽ ഹൈറാർക്കി നിലനിർത്താൻ, ഉച്ചനീചത്വം നിലനിർത്താൻ വേണ്ടി. ആർക്ക്? ബ്രാഹ്മണന്. ഇതിന്റെ മുഴുവൻ ഈ വ്യവസ്ഥയുടെ മുഴുവൻ ഗുണഭോക്താവ് ആരാവണം? പുരോഹിതനാവണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പരിശ്രമം മുഴുവൻ നടത്തുന്നത്. ഇങ്ങനെ ഒരു കൃത്യമായ വ്യവസ്ഥ ഇരുന്നാലേ പുരോഹിതന് ഇതിന്റെ എല്ലാം നേട്ടം കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രങ്ങൾ എഴുതുന്നു, ഈ പണികൾ ചെയ്യുന്നു മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ്. ആ അത് ആചാരങ്ങൾ നൂറ്റാണ്ടുകളായി ഇങ്ങനെ തലമുറയായിട്ട് വന്ന് സ്വജാതി വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വന്നു. പക്ഷെ ഇന്നതൊക്കെ ഒരുപാട് മാറ്റം വരുന്നു. ഇന്ന് കേരളത്തിലൊക്കെ ഒരുപാട് മാറ്റം വരുന്നു. ആ അത് അന്ന് ഇന്ന് പുരോഹിതൻ എഴുതി വെച്ചതല്ലേ ദൈവം? ഒരു ദൈവത്തിന് പുരോഹിതന്റെ സൃഷ്ടിയല്ലേ ദൈവം? ദൈവം പോലും അറിഞ്ഞിട്ടില്ല, പുരോഹിതൻ സൃഷ്ടിച്ചതാണ്. പുരോഹിതനാണ് ഈ കൃഷ്ണനെ സൃഷ്ടിച്ചത്. എന്നിട്ട് കൃഷ്ണനെ കൊണ്ട് പറയുകയാണ്, എന്താണ് ചാതുർവർണ്ണയും മയാസിട്ടം, ഈ നാല് ജാതികളെയും ഞാനാണ് സൃഷ്ടിച്ചത്. അതിന് ഭേദമുണ്ട്, നാല് ജാതി ഒരുപോലെയല്ല, സമമല്ല, നാല് ജാതി സമമാകാൻ പാടില്ല, ഒരു തരത്തിലുള്ള സമത്വവും അതിന് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഗുണകർമ്മ വിഭാഗം എന്ന് പറഞ്ഞത്. എങ്ങനെ ഇവരെ തിരിച്ചറിയും? അതുകൊണ്ട് പറഞ്ഞു ബ്രാഹ്മണ ജാതിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവരുടെ കർമ്മം കൊണ്ട് തന്നെ തിരിച്ചറിയാം, ഗുണം ഉള്ളിലിരിക്കുന്ന കാര്യമല്ലേ. അപ്പം ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് പറയുമ്പോൾ പൂജ ചെയ്യുന്നു, ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുന്നു, ഇവരെല്ലാവരെയും സേവിക്കുന്നവൻ ശൂദ്രൻ. അപ്പം അവരുടെ പ്രവൃത്തി കൊണ്ട് അവരെ തിരിച്ചറിയാം. പിന്നെ അതെങ്ങനെ, ഞാൻ സൃഷ്ടിച്ചതല്ലേ? സൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ്? അത് കുലത്തിലൂടെ വരത്തുള്ളൂ, കുലപരമ്പരയിലേ വരത്തുള്ളൂ. കാരണം ഈ സൃഷ്ടി എന്ന് പറയുന്നത് എപ്പോൾ തുടങ്ങണം? ഇവരുടെ കണക്കനുസരിച്ച് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യം തന്നെ തുടങ്ങണം. സൃഷ്ടിയുടെ ആദ്യം തന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ നാല് വിഭാഗത്തെയും സൃഷ്ടിച്ചു, ബ്രാഹ്മണൻ ക്ഷത്രിയും വൈശ്യൻ. പിന്നെ അതിൻ്റെ സന്താന പരമ്പരകളിൽ ഇത് പരസ്പരം കലരാതെ നിലനിർത്തുക, അതിനാണ് ധർമ്മ സംസ്ഥാപനം എന്ന് പറയുന്നത്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മ സംസ്ഥാപനം എന്ന് പറയുന്നത് ഇനി ആചാര്യന്മാരല്ല, ആര്? ശങ്കരാചാര്യർ, രാമാനുജൻ, ഇവരെല്ലാവരും എഴുതി വച്ചിരിക്കുന്ന അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഈ ചാതുർവർണ്ണയം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടെന്നാണ്, ജാതി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടെന്നാണ്. ഇന്നത്തെ ഈ രാഷ്ട്രീയ വ്യാഖ്യാതാക്കള് അറിയുന്നവർ അത് കണ്ടില്ലെന്ന് കാണിക്കും. വ്യക്തമായി എഴുതിയിരിക്കുകയാണ് ധർമ്മ സംസ്ഥാനം എന്ന് വെച്ചാൽ ചാതുർവർണ്ണയം നിലനിർത്താനെന്നാണ്. അല്ല, ഈ പൊട്ടന്മാർ പ്രസംഗിച്ചുകൊണ്ട് നടക്കും പോലെയൊന്നുമല്ല. ഗീതയിൽ പ്രാചീന ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നു, ധർമ്മം എന്ന് വെച്ചാൽ ചാതുർവർണ്ണയമാണ്. അത് നിലനിർത്തുന്നതിന് വേണമെങ്കിൽ അവരവിടെ ആശ്രമം എന്നുകൂടെ പറയും, വർണ്ണാശ്രമം എന്ന് പറഞ്ഞാലും അന്ന് ഈ വർണ്ണത്തിന്റെ ഭാഗം തന്നെ, ജാതിയുമായിട്ട് ചേർന്നതാണ്. ആശ്രമത്തിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല. അപ്പോ ധർമ്മ സംസ്ഥാപനം എന്ന് വെച്ചാൽ ചാതുർവർണ്ണ്യ നിലനിർത്തുക, ഇതാണ് സങ്കരം. ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ സങ്കരം വരുമെന്ന് പറയുന്നു. ജാതികള് സങ്കരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശൂദ്രൻ ബ്രാഹ്മണനായി കഴിഞ്ഞാൽ എന്തുവരും? അവൻ പിന്നെ സേവിക്കാൻ നിൽക്കത്തില്ല, അവനും പൂജ ചെയ്യും. അപ്പൊ അവനും എല്ലാം നേട്ടും അവന് കിട്ടും, അവന് ദക്ഷിണ വാങ്ങിച്ചാൽ മതി, ജോലിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സങ്കരം വരാൻ പാടില്ല. ഇതാണ് ഗീതി പറയുന്നതാണ് ഞാൻ പറഞ്ഞു. ഗീതി പറയുന്നത് പച്ചയ്ക്ക് പറയാണ്, നേരിട്ട് നേരിട്ട് പറയുമ്പോ അങ്ങനെയാ പറയുന്നു. ഇപ്പോ ഈ ജാതി സംരക്ഷിക്കാൻ വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ് അത്. അതിനകത്ത് മറ്റാത്മീയ കാര്യങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ. പൊട്ടന്മാര് പരാതി എഴുതി വെക്കും. അപ്പോ പരിചര്യക്ക് എന്താ അർത്ഥം പറയും? അങ്ങനെ അത് ഞാൻ ഇന്നലെ പറഞ്ഞാണ്. അങ്ങനെ ഈ സിവിൽ സർവന്റ് ശൂദ്രന്റെ പണി എന്ന് പറഞ്ഞാലേ ഐ എസ് ആർ ഒയിലെ സയന്റിസ്റ്റുകളെല്ലാം ആരാകും? ശൂദ്രന്മാരാകും. പക്ഷെ ശൂദ്രന്റെ ഗുണം എന്താ എഴുതിയിരിക്കുന്നത്? തമസ്, ആലസ്യം, നിദ്ര, ഓർമ്മക്കുറവ്, ഇതൊക്കെ ഉള്ളവർക്ക് റോക്കറ്റ് വിടാൻ പറ്റുമോ? ഇന്നത്തെ സിവിൽ സർവന്റ് എങ്ങനെ ശൂദ്രനാകുന്ന? കാരണം ശൂദ്രന്റെ ഗുണം പറഞ്ഞിട്ടുണ്ട്. ഈ പൊട്ടന്മാരെന്താ ഗീത വായിക്കുന്നത്? ഇനിയൊക്കെ ഇവർ എന്നാ പഠിക്കുന്നത്? എന്നാ പഠിക്കുന്നത്? ശൂദ്രന്റെ ഗുണം എഴുതി വെച്ചിട്ടില്ലേ? അവന്റെ പ്രധാനമായ ഗുണം പ്രമാദം എന്ന് വെച്ചാൽ എല്ലാം മറന്നു പോകും. മറന്നു എന്ന എങ്ങനെയാ റോക്കറ്റ് വിടുന്നത്? ഐ എ എസ് പരീക്ഷ എഴുതാൻ പോകുന്നവൻ പിന്നെ മറന്നുപോയ എന്ത് വ്യാഖ്യാനമാണ് ഇവർ ചെയ്യുന്നത്? വാല പിടിക്കുമ്പോൾ തുമ്പ് കിട്ടത്തില്ല, തുമ്പി പിടിക്കുമ്പോൾ വാല കിട്ടത്തില്ല. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. അത് അവർക്ക് എന്തെന്ന് വെച്ചാൽ ഇവർക്കാർക്ക് സംസ്കൃതം അറിയത്തില്ല. ഇത് വായിച്ചു നോക്കി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും ഇതുപോലെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, അവരെഴുതി വെച്ച വായിച്ചിട്ട് ഇവരെല്ലാം ആശ്രയിക്കുന്ന ഏതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ രാമകൃഷ്ണ മിഷനിൽ നിന്ന് ഒരു പ്രകാശാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി എഴുതിയ ഒരു വ്യാഖ്യാനമുണ്ട്. ഇത് നോക്കി വായിച്ചിട്ടാണ് ഇവരുടെ കസർത്തെല്ലാം നടത്തുന്നത്. അല്ല, ഗീത വായിച്ചിട്ടില്ല. ഗീതയിൽ ഒരു വാക്കും വായിച്ചാൽ ഇവർക്കാർക്കും മനസ്സിലാകത്തില്ല. ഇവർ ആൾക്കാർ മുഴുവൻ വഴിതെറ്റിക്കുകയാണ്. സിവിൽ സർവന്റ് എന്ന് പറയുന്ന ഒരിക്കലും എന്താകത്തില്ല. കാരണം ഈ ശൂദ്രൻ എന്ന് വെച്ചാൽ അവൻ പരിചര്യ ചെയ്യണമെന്ന് പറയുന്ന അവന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടെന്നാണ് പറയുന്നു. എന്തുകൊണ്ട്? അവന് തമോ ഗുണമാണ്. എന്നാ പറയുന്നത്? ശങ്കരാചാര്യർ വായിച്ചിരിക്കുന്ന ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രജ ഉപസർജന തമോ ഗുണമെന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ തമോ ഗുണം ആയിരിക്കും കൂടുതലും ഒരു ശകലന്റെ രജസ് കൂടെ കാണും. അപ്പോൾ ഏറ്റവും തമോ ഗുണമെന്ന് പറഞ്ഞാൽ ഗീതയിൽ മൊത്തം തമസിന് പറയുന്നത് എന്താണ്? ഏറ്റവും മോശമായ ഒരു സാധനമായിട്ടാണ് തമസ്. അതിൻ്റെ പ്രധാന അടയാളം എന്ന് പറയുന്നത് എന്താണ്? അവനെപ്പോഴും ഉറക്കമായിരിക്കും. പിന്നെ അവന് ഒരു കാര്യം പ്രമാദം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം മറന്നു പോവും. അക്ഷിമേഴ്സ് ഒക്കെ പിടിച്ചവരെ പോലെ എല്ലാം മറന്നു പോകുന്ന സ്വാഭാവിക. പിന്നെ ആലസ്യം, ഒരു കാര്യം ചെയ്യാൻ ഉത്സാഹം കാണത്തില്ല. അതാണ് തമസ്. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവൻ ഈ സേവാപ്രവൃത്തി ചെയ്യുന്ന അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മറ്റ് സിവിൽ സർവൻ്റോ എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ ഒക്കെ ശൂദ്രനായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? ഡോക്ടർ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും? കാരണം അവൻ കത്തിയിടുമ്പോൾ മറന്നു പോകും. കാരണം ശൂദ്രനാണ് അവൻ. പൊട്ട വ്യാഖ്യാനമാണ്. അപ്പോൾ വലിച്ചേറി അടുപ്പിയിടണം ഇവിടെ വ്യാഖ്യാനങ്ങളൊക്കെ. അതിൻ്റെ ഗുണം എന്താണെന്ന് നോക്കണം. അത് ഈ ഗീതയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും? മലിന ഭക്ഷണമായിരിക്കും ശൂദ്രൻ. എന്തുകൊണ്ട്? താമസ ഭക്ഷണമാണ്. നല്ല ഭക്ഷണം അവൻ കഴിക്കില്ലെന്നാണ് പറയുന്നത്. അഴുകിയതും പൊളിച്ചതും വളിച്ചതും ഒക്കെ അവൻ കഴിക്കത്തുള്ളൂ. കാരണം അതാണ് ശൂദ്രന്റെ ഭക്ഷണം. ഇതൊക്കെയാണ് ഇവരൊക്കെ കഴിക്കുന്നത്. ഭക്ഷണം താമസപ്രിയം എന്നാണ്. താമസം ശൂദ്രനാണ്. താമസന്മാരുടെ പ്രിയമായ ഭക്ഷണമെന്ന് പറയുന്നത് എന്താണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? പഴയും വൃത്തികെട്ടതും മോശം ഭക്ഷണങ്ങൾ. ആ അപ്പോ ഇവിടെയുള്ള സിവിൽ സർവന്റൊക്കെ ആ ഭക്ഷണമാണോ കഴിക്കുന്നത്? ഈ സാമ്യാർ ചിലപ്പോൾ കഴിക്കുകയായിരിക്കും. അവര് കഴിക്കത്തില്ല. അപ്പൊ ഇവരൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ എഴുതിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ ബ്രാഹ്മണന്മാര്, ഇവരൊക്കെ ശൂദ്രന്മാര് എന്ന് ഒരു സംശയമില്ല. ഇവരൊന്നും ബ്രാഹ്മണരാകത്തില്ല. എന്തുകൊണ്ട്? ശൂദ്രൻ എന്ന് പറയുന്ന ഗീതയിൽ പറയുന്നതനുസരിച്ച് ആ ജാതി ജനിക്കുന്നവൻ, ആ കുലത്തിൽ ജനിക്കുന്നവനാണ് ശൂദ്രൻ ആണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. ആ കുലത്തിൽ ജനിക്കുന്നവന്മാരെല്ലാം ഓർമ്മയില്ലാത്തവരും മന്ദബുദ്ധികളും. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചെങ്കിൽ ഗീത ശരിയാവുമെന്നാ തോന്നുന്നു. എന്നേ ഞാൻ പറഞ്ഞ മനസ്സിലായ? ഇവരിങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഗീത ശരിയാവും. എന്താണ് ഇത് കാണുന്ന മുഴുവൻ താമസ ഗുണമാണ്. അപ്പൊ ശൂദ്രൻ എങ്ങനെയായിരിക്കും? അതുപോലെ ആവും. അപ്പൊ അതങ്ങനെയല്ല, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. അവർക്ക് ബോധമില്ലാതെ ചെയ്യുന്നതാണ്. പൂർവാവര ബന്ധമില്ലാതെ മനസ്സിലാക്കാതെ എഴുതി വയ്ക്കുന്നതാണ്. അല്ല, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഇത് പറഞ്ഞോണ്ട് അല്ല, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചു കഴിഞ്ഞാൽ അസംബന്ധമല്ലേ? പ്രായമാകുമ്പോ